ചിന്തനയാണ് ഈ ഗൗകരണി വിമക്ഷേ പടാമതായി പക്ഷേ നവത്ത് എന്നെക്കൊട്ട് സഭാപതി ജനാധിപത്യമാണ് അപ്പേ അനിതായക വിപക്ഷേ ഇനി പക്ഷേ സന്താനം സഹിമി അപ്പേ ആണ്ടോ ലഭാഗ്യനിമ സദാ ഹട്ടുക്കറാണ് സമ്പൂർണ്ണ അവസരം അപ്പേ പക്ഷേ തുല്യം അപ്പൊ പാർലമെന്റ് പണ്ടായ തുള്ളു.